തൻ്റെ ദൈനംദിന ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന മാലിന്യം കുന്നുകൂടുമ്പോൾ അവൻ ഓർക്കുന്നില്ല അതിൻ്റെ ദോഷത്തെപ്പറ്റി. മാലിന്യത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുമ്പോൾ തേന്നുകർന്ന് ജീവിച്ചിരുന്ന ഒരു ചെറു ശലഭത്തിൻ്റെ ആഹാരക്രമത്തെ പോലും നശിപ്പിക്കത്തക്ക വിധത്തിൽ മാലിന്യത്തിൻ്റെ ആകർഷക ശക്തി കൂടി വരുന്നു. ഈ സ്ഥിതി തുടർന്നാൽ നാളെ നമ്മുടെ കേരളം ഒരു ചെകുത്താൻ്റെ നാടായി അറിയപ്പെടും.